അടുത്തു വരുന്ന വാർത്തകം ധാത്വർത്ഥ നിർദ്ദേശേ ണുൽ വക്തവ്യ ആസിക ശായിക ആസ് ഉപവേശന ധാതു. അതിൽ നിന്ന് ധാത്വർത്ഥത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ണുല് എന്ന് പറഞ്ഞാൽ ആസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതുവിന്റെ അർത്ഥമായിരിക്കും. ധാതുവല്ല, ധാത്വർത്ഥം. ധാതുവിനെ ധാതുപാഠത്തെ നിർദ്ദേശിച്ചു ആസ് ഉപവേശൻ. ധാത്വർത്ഥത്തെ നിർദ്ദേശിക്കാനാണെങ്കിൽ ണുല് വരുന്നു, ആസ് ണുല്. ഇപ്പൊ എന്ത് വരുന്നു? നുള്ളു വന്നു കഴിഞ്ഞാൽ യുവരനാക്കുക. അതുകൊണ്ട് നിത്തിന്റെ പ്രയോജനം ആവശ്യമുള്ളടത്ത് പസുധാതുവാണെങ്കിൽ ഉപതാവൃത്തി വരും. ആസിക ഈ വരുന്ന സൂത്രം സ്ത്രീ പ്രത്യയത്തിൽ പഠിക്കും. ആസിക യുവരനാക്കു അക്കയാണ്, ടാപ്പ് വരുന്നു. അക്ക അകാരം തായതുകൊണ്ട് പിന്നെ അപ്രത്യാതിന്റെ ആവശ്യമുണ്ട്. നേരിട്ട് പിന്നെ ടാപ്പ് വന്ന് സവർണ ദീർഘം വന്നു ആസിക. ആസനം എന്നർത്ഥം. ആസ് ഉപവേശനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആസിക എന്ന് വെച്ചാൽ ആസനം, ഇരിക്കൽ. ധാത്വർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആസു ആസിക എന്ന് പറയാം. ആസ് ധാതുവിന്റെ അർത്ഥം ആസിക എന്നാണോ? അങ്ങനെ പറയാം. സീങ് സ്വപ്നേ ഉള്ളു വന്നു, അക്ക വന്നു. അച്ഛനുണ്ടി വൃദ്ധി വന്നു, ആയാദേശം വന്നു. ഷായ് അക്ക ഇകാരം വന്നു. ഷായിക പ്രത്യസ്ഥായിക വന്നു, ദീർഘം വന്നു. ടാപ്പ് വന്നു, ദീർഘം വന്നു. ഷായിക ശയനം ശീങ് ശയനെ എന്ന് അർത്ഥം പറയും. സിംഗ് ധാതുവിന്റെ അർത്ഥം ശയനം എന്നാണ്. അങ്ങനെ പറയാൻ വേണ്ടി ധാതു നിന്ന് നുള്ള് വന്നിട്ട് ഒരു രൂപം ഉണ്ടാക്കി ധാതുവിന്റെ അർത്ഥം പറയുമ്പം സിംഗ് ശയനേ എന്ന് പറയും. അപ്പോ സിംഗ് ശയനേ എന്ന് പറഞ്ഞർത്ഥം സിംഗ് ധാതുവിന്റെ അർത്ഥമാണ് ശയനം. സിംഗ് ധാതുവിന്റെ അർത്ഥമായ ക്രിയ, ധാത്വർത്ഥം ക്രിയയാണ് എന്നർത്ഥം കിട്ടും. ധാതു നിർദ്ദേശേ. ഇനി ധാതു അർത്ഥത്തെല്ലാം നിർദ്ദേശിക്കുന്നത് നേരിട്ട് ധാതുവിനെയാണ് സൂത്രങ്ങളിലും മറ്റും നിർദ്ദേശിക്കാനാണെങ്കിൽ അവിടെ ഇക്കും സ്തിപ്പും വരും. ധാരാളം പ്രയോഗിക്കാറുണ്ട്. മറ്റത് വരുന്നത് ധാതു പാഠത്തിലും മറ്റുമാണ് ധാതു അർത്ഥത്തെ നിർദ്ദേശിക്കേണ്ടി വരും. സൂത്രത്തിൽ തന്നെ ധാതുവിനെ നിർദ്ദേശിക്കേണ്ടി വരുമ്പം വാർത്തയത്തിൽ മറ്റൊക്കെ ഇക്കും സ്തിപ്പും വരും. പച്ചഷ് പാകി പച്ചണ നീക്കുവന്നു. പച്ചി പച്ചതിഹി. ഇക്കു വന്നു കഴിഞ്ഞാൽ പച്ചി എന്ന് പറയുന്നു. കിത്തിന്റെ ഗുണം ഗുണവൃത്തികളെയൊക്കെ നിഷേധിക്കും. ഇതിവിടെ കൊണ്ട് കൊടുത്തുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇപ്പോൾ ആശിക ശായിക സ്ത്രീലിംഗത്തിൽ വന്നു, ഇവിടെ വന്നുകൊണ്ടുള്ള പ്രയോജനം അതാണ്. പക്ഷേ ഇഷ്ടിബോധ നിർദ്ദേശി അതിലങ്ങനെ സ്ത്രീലിംഗമൊന്നുമില്ല, കാരണം ഇത് പുല്ലിംഗത്തിലാണ് പച്ചത്തി. ധാത്വർത്ഥ നിർദ്ദേശം ഉൾവക്തവ്യാന്ന് പറയുന്നിടത്ത് സ്ത്രീലിംഗം സ്ത്രീയാമെന്നുള്ളതിന്റെ അന്വയമുണ്ട്. ഇക്സ്തിബോധ നിർദ്ദേശം അവിടെ സ്ത്രീയാവുന്നുണ്ട്. പച്ചത്തി സ്റ്റിപ്പ് വന്നു, സ്റ്റിപ്പ് പകാരയുത്തായി ശകാരയുത്തായി ശേഷിക്കുന്ന തീയാണ്. ശിത്തായോണ്ടുള്ള ഗുണം എന്താണ്? തിങ്സ് സർവധാതുവും കർത്തരി ശത്വ പച്ച തീ വന്നു. ഇതെല്ലാം കൃത്തിൽ വന്നതുകൊണ്ട് എന്ത് വരുന്നു? കൃത്യ സമാസ പ്രാതിസഞ്ജ വരുന്നു. പ്രാതിസഞ്ജം വരുന്നു. തീയാണെങ്കിലും ഇത് തിങ്ങല്ല, കൃത്തിലെ തിപ്പ്, അവിടത്തെ തിപ്പല്ല, തിങ്ങിലെ തിപ്പല്ല. കൃത്ത തിങ് തിങ്ങൊഴിയുള്ള കൃത്തുകൾക്ക് എന്തുള്ളു? കൃസഞ്ജുള്ളു. കൃസഞ്ജുണ്ടെങ്കിലേ പ്രാതിസഞ്ജുള്ളു. തിങ്ങൊഴികെയുള്ള പ്രത്യയങ്ങൾക്ക് ദത്വധികാരത്തില് തിങ് ഒഴികെയുള്ളതിന് കൃസഞ്ജ. കൃത്തന്ത്യത്തിൽ വന്നാൽ കൃതന്തം, കൃതന്തമായ പ്രാദേശികം. തിപ്പാണെങ്കിലും ഇത് തിങ്ങിൽപ്പെടാത്തതുകൊണ്ട് ഇത് കൃത്ത് തന്നെ. ഇപ്പൊ കൃതന്തമായി പ്രാദേശികമുണ്ട്. ഇത് ശിത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ശിത്തിന് നിമിത്തമായി വരുന്ന എല്ലാം വരും. പാധാതുവിൽ നിന്നോ തിപ്പ് വന്നു കഴിഞ്ഞാൽ പാഗ്രാത്മ സ്ഥാമനാദാണ് ദൃശ്യർത്തി സദാം വിഭജിഗ്രമദിഷ്ടീത പിബാദേശം വരുന്നു. പിബതി എന്ന് വരുന്നു. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വരും. അതായത് കർത്തരടുത്തേ സർവധാതികെ പരേ ധാതുഹോ ശപ്പെന്ന പറഞ്ഞിരിക്കുന്നു. കർത്തർ ശപ്പ് പറയുന്നതാണ്. കർത്തരർത്ഥത്തിൽ സർവധാതുവും വരെ വരുന്നാലേ ശപ്പ് വരത്തുള്ളൂ. ഇവിടെ ധാതു നിർദ്ദേശത്തിനാണ് വിധിച്ചിരിക്കുന്നത്, കർത്തരർത്ഥത്തിൽ അല്ല. ധാതുവിനെ നിർദ്ദേശിക്കാൻ വേണ്ടി വിധിച്ചതാണ്. ഇവിടെ കർത്തരർത്ഥമില്ല. കർത്തരർത്ഥത്തിലല്ല. എന്നാലും എന്തുകൊണ്ട് വരുന്നു ശപ്പ്? ശപ്പ് എന്തായാലും വരുന്നുണ്ടല്ലോ. അതിന് കാരണം ഉപസർഗസുനോതിസുവതിസതിസ്തോതിസ്തോതിസ്ഥാസേനയസേജസിജസഞ്ജസുഞ്ജാം തുടങ്ങിയ സൂത്രങ്ങളിൽ സുനോതിസുവതി എന്നൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നുകൊണ്ടാണ്. ജ്ഞാപകമാണ്. കർത്തരർത്ഥത്തിലുള്ള സർവധാതുവുമല്ലെങ്കിലും തിപ്പ് പരത്തിലിരുന്നു കഴിഞ്ഞാൽ ധാതുവിൽ നിന്നിവിടെ ശപ്പ് വരുന്നു. ആണ് അല്ല, മേഘനത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും. പച്ചഹ പച്ചത്തി പലയിടത്തും ഇങ്ങനെ ഉപയോഗിക്കും. വർണാത്കാര നിർദ്ദേശേ ഇത്യേവ അകാരഹ കകാരഹ. ധാരാളം പ്രയോഗിക്കുന്നതാണ് അകാര ഇകാര ഉകാരം കകാരം. ഇപ്പോൾ വർണ്ണത്തിൽ നിന്ന് കാരപ്രത്യം വരുന്നു. ഇപ്പോൾ വർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ഉൺ ആ വർണ്ണമാണ്. വർണ്ണാത്കാര എന്ന് പറഞ്ഞാൽ ആയിൽ നിന്ന് കാരപ്രത്യം വന്നു കഴിഞ്ഞാൽ ഐ ഉണ്ണിന് പകരം എന്ത് പറയും? അകാര ഇകാര ഉകാര. പക്ഷെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ആയി ഓ. അതുകൊണ്ട് ഇവിടെ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയി ഓ എന്ന് പാണിനി ഉപദേശിച്ചിരിക്കുന്ന വർണ്ണങ്ങളുടെ അനുകരണ ശബ്ദം. ആ വർണ്ണത്തിൽ നിന്നല്ല, കാരണം ഇതെല്ലാം പ്രയോഗിക്കുന്ന വ്യാകരണത്തിലും സൂത്രത്തിലും വൃത്തിയിലും പ്രക്രിയയിലും ഒക്കെയാണ്. അപ്പോൾ പാണിനി നിർദ്ദേശിച്ചിരിക്കുന്ന വർണ്ണങ്ങളെ അനുകരിച്ചിട്ട് അനുകരണ ശബ്ദങ്ങളിൽ നിന്ന് ആയ അനുകരിച്ച് ആന്ന് ഉച്ചരിക്കണം. അനുകരിക്കാന്ന് വെച്ചാൽ ആയിയോ തുടങ്ങിയ വർണ്ണങ്ങളെ അനുകരിച്ച് ആന്ന് ഉച്ചരിച്ചിട്ട് ആ അനുകരണ ശബ്ദത്തിൽ നിന്ന്, അതുകൊണ്ട് ഒറിജിനൽ ആയിവു അവിടെ കാരപ്രത്യം വരില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശ ഇത്യവ. ഇങ്ങനെ നിർദ്ദേശിക്കാൻ വേണ്ടി മാത്രം ഒരു വർണ്ണത്തെ നിർദ്ദേശിക്കണം എന്ന് വെച്ചാൽ ആ എന്ന് നിർദ്ദേശിക്കണം. ആ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കാര എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാണിനി അങ്ങനെ നിർദ്ദേശിക്കും, അങ്ങനെ അല്ലാതെയും നിർദ്ദേശിക്കും. അസി ചൗ അവിടെ ആയ കാരപ്രത്യം ചേർക്കാതെ തന്നെ എന്ത് പറഞ്ഞു? അസ്യ അവിടെയും ആ എന്ന് പറയുന്നതിനെ അനുകരിച്ചു കഴിഞ്ഞപ്പോൾ ആ എന്ന് പറയുന്നത് ഒറിജിനൽ ആ എന്ന് പറയുന്നത് അനുകാര്യം, അനുകരിച്ച ശബ്ദമായി അനുകരണം രണ്ട് ആ. ഏതിനെയാണോ അനുകരിച്ചത് അത് അനുകാര്യം. അനുകരിച്ച് രണ്ടാമത് ഉച്ചരിക്കുന്നത് അനുകരണം. അപ്പോൾ ആ എന്ന് പറയുന്നൊരു ശബ്ദം കിട്ടും. അതിന് അർത്ഥവ തഥാതുരപ്രത്യ പ്രാതിപദികം. ഈ രണ്ടാമത് ഉച്ചരിച്ച ആ എന്ന് പറയുന്ന അർത്ഥവത്താണ്. എന്തുകൊണ്ട്? ആദ്യത്തെ ശബ്ദമാണ് ഇതിന്റെ അർത്ഥം. അതിനെ പറയാൻ വേണ്ടിയിട്ടല്ലേ ആന്ന് അനുകരിച്ചത്. ആന്ന് രണ്ടാമത് ഉച്ചരിച്ചത് ആദ്യത്തെ ആയ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ആയുടെ അർത്ഥം ആദ്യത്തെ ആ, രണ്ടാമത്തെ അനുകരണമാണ്. ആ അനുകരണത്തിൽ നിന്ന് എന്ത് വരുന്നു? കൃത്യ സമാസ പ്രാദേശിക സ്വതത്തിൽ ഷഷ്ടിയിൽ എന്ത് വരും? അസ്യ പാണിസൂത്രത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അസ്യ ചൗ അങ്ങനെയും നിർദ്ദേശിക്കാറുണ്ട് പാണിനി തന്നെ. പക്ഷെ അകാരമൊന്നും കാരം ചേർത്തും നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ അതെന്തിനു വേണ്ടി നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കാൻ വേണ്ടി മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടിയത് അനുകരണ ശബ്ദമാണ്. അപ്പൊ അനുകരണം അർത്ഥവത്താണ്, അനുകാര്യമാണ് അനുകരണത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാം എന്തോരും അർത്ഥവത്, അതായത് ഒരു അപ്രത്യ പ്രാതിപദിക എന്ന് വരും. പിന്നെ ആ കാര എന്ന് പറയുന്നിടത്തോ സ്വാർത്ഥത്തിലാണ്, ആ തന്നെ അനുകരിച്ചതുകൊണ്ട് തന്നെ അതിന് അർത്ഥമുണ്ട്. അതിന് സ്വാർത്ഥത്തിൽ കാരപ്രത്യമും അകാരം എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി അനുകരണം. അപ്പൊ അകാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അകാരത്തിന്റെ അനുകരണമായ അകാരം എന്നർത്ഥം. വാക്കാരം എന്ന് പറയുന്നുകൊണ്ട് ആയാണ് അനുവർത്തിച്ച് അനുകരിച്ചിരിക്കുന്നു. യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഐ ഉണ്ടെന്നുള്ളടത്ത് പതിനെട്ട് ഭേദങ്ങളും, അവിടെ ആക്കി പതിനെട്ട് ഭേദങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആയിക്ക് അവർണമെന്ന് പറയുന്നത്. അവർണമെന്ന് പറയുമ്പം പതിനെട്ട് ഭേദങ്ങളെ എടുക്കാം. അത്ത എന്ന് പറഞ്ഞാല് എത്ര ഭേദം? രണ്ടേ ഉള്ളൂ. എത്ര ഭേദം എന്ന് ചോദിച്ചാൽ രണ്ടാണ്. ആ അത്ത എന്ന് പറഞ്ഞാൽ എത്ര ഭേദം? അറിയത്തില്ല. അത്തെന്ന് പറഞ്ഞാൽ എത്ര ഭേദം എന്നേ ഉള്ളൂ. ഇനി ആദ്യം പോലെ പഠിക്കേണ്ടി വരും. നത്വാ സരസ്വതീം ദേവീം മുതൽ തുടങ്ങണം. അത് വളരെ വിശദമായി പറഞ്ഞ വിശദീകരിച്ചാണ്. അത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഭേദം, ഹർസും ദീർഘം, പുളുതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, അനന്ത. പതിനെട്ട് വേണ്ടേ? താ വരുന്നിടത്ത് പൊതുവെ പറഞ്ഞു, തീ വരുന്നിടത്ത് കാര്യം പറയുന്നു. ആയിൽ വരുമ്പോ ഹ്രസ്വം, ഏയിൽ വരുമ്പം ദീർഘം. അങ്ങനെ ആറ് ഭേദം വരും. ഇനി കക്കാര എന്ന് പറയുന്നു, ഇവിടെ വർണ്ണം ഏതാണ്? ഇവിടുത്തെ വർണ്ണം ഏതാണ്? ഏതാണ് കക്കാര എന്ന് പറയുന്ന അടുത്ത വർണ്ണം ഏതാണ്? ഹകാരാദിഷു അകാര ഉച്ചാരണാർത്ഥ. അതുകൊണ്ട് ഇവിടുത്തെ വർണ്ണമെന്ന് പറയുന്നത് അകാരത്തെ വിട്ടിട്ട് ശേഷിക്കുന്ന, അതാണ് വർണ്ണം. ക എന്ന് പറയുന്നിടത്ത് അകാരം ഉച്ചാരണാർത്ഥം ചേർത്തിരിക്കുകയാണ്. വർണ്ണം കായല്ല, നമ്മൾ ഉച്ചരിക്കുന്ന കായല്ല വർണ്ണം. നമ്മൾ ഉച്ചരിക്കുന്നത് ക് പ്ലസ് ആയാണ്. ആ വർണ്ണമാണ് എപ്പോ ഐ ഉണ്ണിൽ. ക എന്ന് പറയുന്നിടത്ത് ആ വർണ്ണം കേവലം ഉച്ചാരണാർത്ഥം ചേർത്തിരിക്കുന്ന ഒരു ശബ്ദം. ഇപ്പൊ കക്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ കക്കാര എന്ന് പറഞ്ഞാൽ അതിനെ എടുക്കൂ, കീതിനെ എടുക്കത്തുള്ളൂ. അകാരം വിട്ടിട്ട് നമ്മൾ ഉച്ചരിക്കുന്ന കീ നമ്മൾ ഉച്ചരിക്കുന്നു, അതിനെ എടുക്കും. വായി ഓ ഇതെല്ലാം വർണ്ണങ്ങൾ പോലെ ചേട്ട് തീപ്പ് അങ്ങനെ ഉച്ചരിക്കാമെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ ഉച്ചരിക്കുന്നത് ശരിയല്ല എന്നാണ്. ഉച്ചരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. സ്വരത്തെ കൂടാതെ അതിനെ ഉച്ചരിക്കാൻ കഴിയില്ല. സാറിന് അത് ഉച്ചരിക്കുന്ന എവിടെയാണ്? എവിടെയാണ് അത് ഉച്ച ഒറ്റയ്ക്ക് ഉച്ചരിക്കേണ്ടി വരുന്നത്? പദാന്തത്തിൽ, വാക്ക്, ത്വക്ക്, അവിടെയാണ് അത് ഉച്ചരിക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെയും എന്തുണ്ട്? സ്വരം ഉണ്ട്, പൂർവ്വത്തിലാണെന്നേ ഉള്ളൂ. സ്വരം പൂർവ്വത്തിലുണ്ട്. അപ്പോൾ വാക്കെന്ന് പറയുന്നിടത്തും, വാക്ക് എന്ന് പറയുന്നിടത്തും എന്താണ്? സ്വരത്തോടു കൂടി ഉച്ചരിക്കാൻ പറ്റും. പിന്നെ വരുന്ന സംയുക്ത വ്യഞ്ജനങ്ങളുടെ നടുക്ക് നിൽക്കുന്നു. അല്ലേ? ആ കാസ്ഞ്ഞം എന്നൊക്കെ പറയുന്നിടത്ത് ഉച്ചരിക്കാൻ പ്രയാസമാണ്. നമ്മളത് വ്യക്തമായി ഉച്ചരിക്കണമെങ്കിൽ എന്ത് വേണം? അത് അവിടെ നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ സ്വരം വരും. ചേർത്ത് അങ്ങ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സ്വരമില്ലാതെ ഉച്ചരിക്കാൻ പ്രയാസമാണ്, തിരിച്ചറിയാൻ പ്രയാസം. വ്യക്തമായി ഉച്ചരിക്കണമെങ്കിൽ കാർന്ന് ഇങ്ങനെയൊക്കെ ഉച്ചരിക്കണം. കത്സ്ന്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എന്താ ഒരു മൂളന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കകാര എന്ന് പറയുന്നതിൽ ഉച്ചാരണാർത്ഥം അകാരം ചേർത്തിട്ടാണ് കാര. അപ്പോൾ ഇവിടെ വർണ്ണാകാര എന്ന് പറഞ്ഞാൽ ഇവിടെ വർണ്ണത്തിൽ നിന്നല്ല കാരപ്രത്യം. ആണോ? ഇവിടെ വർണ്ണസംഘാതത്തിലാണ്. അതായത് കകാര അകാര എന്നാണ് കാരപ്രത്യം വരുന്നത്. അപ്പോൾ ഇവിടെ കകാരം എന്ന് പറഞ്ഞാൽ കവർണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അകാരം പോയിട്ട് ശേഷിക്കുന്നതെന്നർത്ഥം. എന്നാൽ ഇതല്ലാതെ വർണ്ണസംഘാതത്തിൽ നിന്നും വരും. ഇവിടെ കീഴേ ഉള്ളൂ എന്ന് പറഞ്ഞു മറ്റു ചേർ ചകാര ഏവകാര. അവിടെയൊക്കെ ച എന്ന് പറയുന്നിടത്ത് ഉച്ചാരണാർത്ഥമല്ല, ച പ്ലസ് ഹ ഏവകാര. അവിടെ എന്താണ്? എ പ്ലസ് വ് പ്ലസ് ആ, അങ്ങനെയും വരും. അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ പാണിനിയന സൂത്രത്തിൽ വഷക്കാര എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഷാട്ടിൽ നിന്ന് കാരപ്രത്യം ഉപയോഗിച്ചു. അതുകൊണ്ട് അത് പ്രമാണമുണ്ട്, അങ്ങനെ ഉപയോഗിക്കാം. അവിടെ വർണ്ണാക്കാരയാണെങ്കിലും വർണ്ണസംഘാതാത്കാര എന്നർത്ഥം പാണിനി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം എന്നർത്ഥം. രാധിഭ രേഭ ഇതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട്. രാധിഭ രേഭത്തിൽ നിന്ന് ഇഭപ്രത്യം വരുന്നു. അത് ഡായിൽ നിന്ന് ഇഭ വന്ന് എന്തുവരും? ഗുണം വന്ന് രേഭ എന്ന് വരുന്നു. അതങ്ങനെയൊക്കെ പ്രയോഗമുള്ളത് കൊണ്ട് വാർത്തകാരൻ അങ്ങനെ വാർത്ത ഉണ്ടാകുന്നു. രാധിഭരേഭ അവിടെയും അകാര ഉച്ചാരണാർത്ഥമാണ്. ഇഭ ആയി വരുമ്പോ എന്ത് വരും? അതേ ഉച്ചാരണാർത്ഥം വെച്ചാൽ അവിടെ ഉച്ചരിച്ചല്ലോ. ഈ ഉച്ചരിച്ചു, രണ്ടെണ്ണം അടുത്ത് ഉച്ചരിക്കുമ്പോ എന്ത് വരും? പോകുന്നില്ലല്ലോ. കകാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരം പോകുന്നോ? ഉച്ചാരണാർത്ഥമായോണ്ട് കകാര ശബ്ദത്തിൽ കായ് കായ്ക്ക് ശേഷമായില്ലേ ഉച്ചാരണാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രക്രിയ ചെയ്യുമ്പോൾ ആ പ്രക്രിയയിൽ കേവലം കീഴെടുക്കുന്നുള്ളൂ. പ്രത്യേകം വരുന്ന വർണ്ണസംഘാതത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ഉച്ചാരണാർത്ഥം എന്ന് പറയുമ്പം കകാര എന്ന് ഉച്ചരിച്ച് അവിടെ നിന്ന് അവിടെ അകാരം ഇല്ലെന്നല്ല, നമ്മൾ ഉച്ചരിച്ചല്ലോ, ഉച്ചരിച്ചപ്പോൾ ഉണ്ട്. പിന്നെ അതെവിടെയാ ഉച്ചാരണാർത്ഥമാകുന്നത്? പ്രക്രിയ ചെയ്യുന്നിടത്ത് കേവലം കകാരത്തെ എടുത്തിട്ട് അകാരത്തെ കളയും. അല്ലെങ്കിൽ പിന്നെ ആകാരം വെച്ചിട്ട് എന്താ പ്രയോജനം? കകാരം എന്നിങ്ങനെ ശബ്ദമുണ്ടാവും ഉച്ചരിച്ചില്ലെങ്കിൽ. ഉച്ചരിക്കുകയാണെങ്കിൽ ര ഇഫ, അപ്പോൾ അവിടെ ഉച്ചരിക്കാൻ അവിടെ വർണ്ണം ഉണ്ടല്ലോ, ഗുണം വന്ന് രേഫ എന്ന് വരും. പിന്നെ നമ്മൾ പ്രക്രിയയിലേക്ക് വരുമ്പം അവിടെ ഇതൊന്നുമില്ല, എന്തേ എടുക്കത്തുള്ളൂ? രേഫം. അപ്പോൾ ഉച്ചാരണാർത്ഥം എന്ന് വെച്ചാൽ ഉച്ചരിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം, ഉച്ചരിക്കണം. പ്രക്രിയയിൽ ഉച്ചാരണാർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വിടണം, പ്രക്രിയയിൽ അത് ചേർക്കരുത്. രകാരാധീനി നാമാനി ശൃണുതോ മമ പാർവതി, ഇത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പുരാണത്തിൽ രകാരം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാരപ്രത്യം എന്ന് രകാരം എന്ന് ഉപയോഗിക്കാതെ തെറ്റല്ല. രകാരം എന്ന് ഉപയോഗിക്കാം, രേഖം എന്ന് ഉപയോഗിക്കാം. എവിടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് പറയാം. അതെല്ലാ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രകാരം ഒന്ന് ഉപയോഗിക്കാം. കാരണം വർണ്ണാത്കാരെന്നുണ്ടല്ലോ. പൂർവത്തിന്റെ അപവാദം എന്ന് കണക്കാക്കുകയാണെങ്കിൽ രകാരാധീനി എന്നുള്ള പ്രമാണം കൊണ്ട് രകാരം ഉപയോഗിക്കാം. എന്തുകൊണ്ട്? ബഹളഗ്രഹണ, ഇവിടെ ബഹളം വരുന്നുണ്ട്. ഇവിടെയെല്ലാം ബഹളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹളഗ്രഹണ, അത് എന്ത് വേണോ ഇവിടെ ചെയ്യാം. ഏത് സൂത്രത്തിലാണ് ഇത് വന്നത്? രോഗാഖ്യം ബഹുളം. ആ ബഹുളത്തെ ഇങ്ങോട്ട് എടുത്താൽ മതി. അതിനെ തുടർന്നല്ലേ ഇതെല്ലാം വന്നിരിക്കുന്നത്. കൃത്യല്ലോടോ ബഹുളം, ആ ബഹുളത്തെ എടുക്കാം. ഇഷ്ടം പോലെയുണ്ട്. മത്വർത്ഥ അവിടെ പറഞ്ഞിരിക്കുന്നു. ബഹുളവചന അകാരലോപ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ വസതി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും ഉള്ളിലൊരു സംശയം കാണും, ഈ പറയുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ? അവിടെ ധാത്വ നിർദ്ദേശ നുൽ വക്തവ്യ. ആ അതാ പറഞ്ഞ എല്ലായിടത്തും നുല്ലുണ്ടല്ലോ. വാർത്തികത്തെയല്ല, എവിടുന്ന് വന്ന് എന്ന്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീയാം എന്ന് വന്നു, അടുത്തയിൽ എന്ത് വന്നു? സ്ത്രീയാം എന്നില്ല. ഇങ്ങനെയൊക്കെ വന്ന് ബഹുളഗ്രഹണാത്ത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം, വെറുതെ സംശയിച്ചുകളയത്, സംശയം നഷ്ടമാവും. മത്വർത്ഥാക്ഷ മത്വർത്ഥം. മത്വർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? മതോരർത്ഥോ യസ്യ. മതുവിന്റെ അർത്ഥം ഇത് തദ്ധിതത്തിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇതിവിടെ രൂപ ശ്രദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മത്വർത്ഥ പ്രത്യയങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ കുറേ പ്രത്യയങ്ങൾ വരും. ഇന് പോലെയുള്ള പ്രത്യയങ്ങൾ, അതിനെയാണ് മത്വർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മത്വർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തുവിന്റെ അർത്ഥം ഏതിനുണ്ടോ അത് മത്വർത്ഥം. അതിൽ നിന്ന് ചകാരം വന്നാൽ എന്തുവരും? മത്വർത്തീയം. അത് തന്നെ അർത്ഥം. അപ്പോൾ അവിടെ സിദ്ധാന്തമതി തന്നെ മത്വർത്തീയ പ്രകരണം വരും. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. മത്വർത്തീയം എന്ന് വെച്ചാൽ മത്വർത്ഥം എന്നർത്ഥം. എന്നുവെച്ചാൽ മധുവിൻ്റെ, മധു എന്ന് വെച്ചാൽ മധുപ്പാണ്, മധുവിൻ്റെ അർത്ഥത്തിലുള്ള പ്രത്യയങ്ങളാണ് ഇവിടെ വിധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം മത്വർത്തീയ പ്രത്യയങ്ങളെന്ന് പറയും. മത്വർത്തീയം എന്ന് വെച്ചാൽ മത്വർത്ഥം തന്നെ. മത്വർത്ഥം എന്ന് പറയുന്നിടത്ത് ബഹുപ്രിയാണ്. മത്വർത്തീയം എന്ന് പറയുന്നിടത്ത് ചപ്രത്യ സ്വാർത്ഥത്തിൽ വന്നതാണ്. ഇത് അവിടെ വരുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. ഇവിടെ രൂപ ശ്രദ്ധിക്കുന്നത് വാർത്തീയം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മത്വർത്ഥ ശബ്ദത്തിൽ നിച്ഛ വന്നു കഴിഞ്ഞാൽ ആ ചാക്കീയ പ്രത്യയം വരും. ആയനേയ ഭടക ഢചാം പ്രത്യാദീന. സൂത്രം ഇനി വരും. ആയനേയ ആദേശങ്ങൾ വിധിക്കുന്നു. ഭടഘടചാം പ്രത്യാദീന. അവൻ തദ്ധിതത്തെ നമ്മൾ പഠിക്കുന്നതാണ്. ചുരുക്കത്തിൽ ചാക്കീയ ഒന്നെന്നർത്ഥം. മത്വർത്ഥ ഈയാന്നിരിക്കുമ്പം ബസഞ്ഞ ഉണ്ടെങ്കിൽ എസ് ചെയ്ത പ്രകാരം മത്വർത്ഥയിൽ അകാരം ലോപിക്കാം. പക്ഷെ ബസഞ്ഞയില്ലാത്തതുകൊണ്ട് ഇവിടെ പറയുന്നു ബഹുളവചനാ അകാരലോപ. അകാരം ലോപിച്ച് മത്വർത്ഥീയ, മത്വർത്ഥം എന്നർത്ഥം. പ്രത്യയത്തിന്റെ വിശേഷണം മത്വർത്ഥ പ്രത്യയം എന്നർത്ഥം. ഇണജാതിഭ്യ ആജി ആദി അജാതികളിൽ അജഗതോ അത് സാധ്യത്തികമിനെ ഇങ്ങനെയുള്ള ധാതുക്കളിൽ നിന്നും ആജി ആദി ശബ്ദങ്ങൾ വരുന്നു. അജിൽ നിന്ന് ഇണ്ണു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഉപതാവൃത്തി വന്നിട്ട് ആജി. അത്തിൽ നിന്ന് എണ്ണ വന്നു കഴിഞ്ഞാലും ആദി വരുന്നു. ധാതു തന്നെ, ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇവിടെ ധാത്വർത്ഥ നിർദ്ദേശം, ധാത്വർത്ഥത്വം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നുല്ല വിധിച്ചു. ധാത്വർത്ഥത്വം നിർദ്ദേശിക്കുന്നു. അതിൻ്റെ അപവാദമായിട്ടാണ് ഇവിടെ നുള്ള വിധിച്ചു. പക്ഷേ ചിലപ്പം ധാതുവിനെ ഇങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടിത് ധാത്വർത്ഥ നിർദ്ദേശത്തിലാണ്. ഇഞ്ഞു വപാദിഭ്യ വപാദികളെ ഡുബപ് ബീജസന്താനെ വസനിവാസി അതിൽ നിന്നെല്ലാം ഇഞ്ഞു വരും. ഇഞ്ഞു ഒന്നുകൊണ്ട് എന്ത് വരുന്നു? ഒപ്പന്നടത്ത് എന്ത് വരും? ഉദാവൃത്തി. വസന്നടത്തോ ഉദാവൃത്തി. അപ്പൊ എന്ത് വരുന്നു? വാപി വാസി. പഴയതുപോലെ തന്നെ ദാത്വർത്ഥത്തെ നിർദ്ദേശിക്കാനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് എണ്ണായാലും മതിയല്ലോ. ഇഞ്ഞനെന്താ പറയുന്നു? സ്വരേഭേദ ഇഞ്ഞനിത്യാദർ നിത്യം പ്രകാരം ആദ്യദാത്ത മരണം ഞകാരം വിധിച്ചു കഴിഞ്ഞ ആ സ്വരഭേദത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. ഒരു സമാധാനം അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇക്ക് കൃഷ്യാദിഭ്യ കൃഷവിലേഖനെ ഗൃഹനികരണെ ഇതെല്ലാം ഈ ധാതുക്കൾ വരുമ്പം ധാതുപാഠം എടുത്തു വെച്ച് നോക്കണം, എന്നിട്ടത് പഠിക്കണം. കൃഷിയിൽ നിന്ന് ഇക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപധ പ്രതി ഗുണമൊന്നും വരുന്നില്ല. അതാണ് ഇക്കിന്റെ പ്രയോജനം. കൃഷി ഗിരി ഇതുപോലെ അതുപോലെ ധാത്വർത്ഥത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇത്രയും കൊണ്ട് സ്ത്രീ പ്രത്യേകത്തിൽ ഭാവയെ അകർത്തരിച്ച കാരക സജ്ഞ എന്നുള്ള കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് കൃത്യല്ലുടോ ബഹുളം. ഈ സൂത്രം മുമ്പ് വന്നതാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുമാണ് കൃത്യല്ലുടോ ബഹുളം. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭാവേ അകർത്തരിച്ച കാരകെ സജ്ഞായം ഇരിച്ച നിവൃത്തം. മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഭാവേ അകർത്തരിച്ച കാരകെ സജ്ഞായം ഇരിച്ച നിവൃത്തം രാജ്ഞാ ഭുഞ്ചന്തേ രാജഭോജനാഹ ശാലേഹ. അപ്പോ കൃത്യല്ലുടോ ബഹുളം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബഹുളമായി പ്രയോഗിക്കാം. ഭുജ പാലനാഭ്യവഹാരയോഹോ, അതിൽ നിന്ന് ലുട്ട് വന്നു. കൃത്യല്ലുടോ ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തർത്ഥത്തിൽ വന്നു? കർമാർത്ഥത്തിൽ വന്നു. ഭുജ്യന്തേ ഇതി ഭോജനാഹ, എന്തിനാണോ ഭക്ഷിക്കുന്നത് അതാണ് ഭോജനം. ഭാവാർത്ഥത്തിൽ ഭോജനം എന്ന് വന്നു കഴിഞ്ഞാൽ വേറെ ഭക്ഷണം. ഇത് ഭക്ഷിക്കുന്ന വസ്തുവിനെയും പറയാം ഭോജനമെന്ന്. ഭുജ്യന്തേ ഇതി ഭോജനാഹ. അത് വ്യക്തമാകാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു രാജ്ഞാഭുജ്യന്തേ, രാജാന്നല്ല, രാജ്ഞാഭുജ്യന്തേ, രാജാവിനാൽ ഭക്ഷിക്കപ്പെടുന്നത് എന്ത്? രാജ ഭോജനാഹ, രാജഭോജനം. നല്ല ബാസ്മതി റൈസ്, അതിനാണ് പറയുന്നത് എന്ത്? രാജഭോജനം. നല്ല സുഗന്ധമുള്ള ഇവിടെ നമുക്ക് കിട്ടുന്ന അല്ല, ഒറിജിനൽ ബാസ്മതി. ഇവിടെ കിട്ടുന്ന ചൈനയിലെ ബാസ്മതി അല്ല, ഒറിജിനൽ ബാസ്മതി. കാശ്മീർ നല്ല സുഗന്ധമുള്ള ബാസ്മതി. അത് രാജാക്കന്മാർക്ക് ഭക്ഷിക്കാൻ കിട്ടത്തുള്ളൂ, സാധാരണക്കാർക്കൊന്നും കിട്ടത്തില്ല. ഇന്ന് കാശുള്ളവർക്കെല്ലാം കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? കർമ്മത്തിൽ പ്രത്യേകം വന്നു. രാജഭോജന എന്ന് വെച്ചാൽ ശാലേഹ നെല്ല് തന്നെ, നല്ല നെല്ല് എന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത് വരുന്ന നംസകേ ഭാവേക്ത. ഈ സൂത്രം ലഘുസിദ്ധാന്തോതയിൽ ഇപ്പൊ വരുന്നു, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ധാതുക്കളിൽ നിന്ന് ഭാവാർത്ഥത്തിൽ തപ്രത്യം വരുന്നു, അത് നംസകമായിരിക്കും. നേരത്തെയും വിധിച്ചു ഭാവാർത്ഥത്തിൽ തായ വിധിച്ച ഏത് സൂത്രമാണ്? അതാണോ നിഷ്ഠ? കൃത്യക്ത ഖലർത്താഹ തക്തവതു നിഷ്ഠ. അപ്പൊ അവിടെ ത വിധിച്ചത് ഭൂതാർത്ഥത്തിലാണ്, അങ്ങനെ വിധിച്ചത്. പിന്നെ അതിന് പ്രത്യേകിച്ച് ഇന്ന ലിംഗമെന്ന് പറഞ്ഞിട്ടില്ല, ഭൂതാർത്ഥമാണ്. പിന്നെ ഇവിടെ അവിടെ നിഷ്ഠ വിധിച്ചത് പല രീതിയിലും വരാം. ഭാവാർത്ഥത്തിൽ വരാം, കർത്തരി നിഷ്ഠ വരാം, ഗത്യർത്ഥ കർമ്മക ശ്രിഷ സിംഗ് താസജനരുഹ ജിരിഭിസ്ഥ. അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഗതിബുദ്ധി പ്രത്യവസനാർത്ഥ ശബ്ദകർമ്മ അകർമ്മ കാണാൻ കാരകത്തിൽ വന്നു. ഇപ്പൊ ഗത്യർത്ഥത്തില് അല്ല, കർത്തരി അർത്ഥത്തിലും നിഷ്ഠ വിധിക്കുന്നു, ഭാവാർത്ഥത്തിൽ നിഷ്ഠ വിധിക്കുന്നു. അങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ട് മുമ്പ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഭാവേ, കേവലം ഭാവത്തിൽ വരുന്നു, ത വരുന്നു, അത് നംസകമായിരിക്കും. അല്ലെ സിദ്ധാന്തവതി കൊടുത്തിട്ടുള്ളത്. ഉദാഹരണം എന്താണ്? ഹസിതം അസുധാതുവിൽ നിന്ന് നമുസകെ ഭാവയുക്ത പ്രകാരം നിഷ്ഠ വന്നു, ഇട്ട് വന്നു. ഹസീതം നമുസം നിങ്ങൾ വന്നുകൊണ്ട് സു വന്നു, അം വന്നു, ഓരോരോ വന്നു. ഹസീതം ഇവിടെ തന്നെ ഒരു സൂത്രം കൊടുത്തു, ലുട്ടിച്ച കൃത്യയിലൂടെ ബഹുളം എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാവാർത്ഥത്തിലായിരിക്കും, നംസകമായിരിക്കും. ഹസനം ധാരാളം പ്രയോഗിക്കുന്നതാണ് ഇതൊക്കെ. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഇത് നംസകത്തിലായിരിക്കും. ഇവിടെ നംസകേ ഭാവേക്ത ലുട്ടവും ഒറ്റ സൂത്രം മതിയായിരുന്നു. കാരണം തായും ലൊട്ടും വിധിക്കുന്നത് നപുംസകത്തിലും ഭാവത്തിലുമാണ്. പിന്നെ ഇതിനാ രണ്ട് സൂത്രം. അതിന് പറയുന്നു യോഗോ വിഭാഗ ഉത്തരാർത്ഥ. യോഗ വിഭാഗം എന്ന് വെച്ചാൽ സൂത്രവിഭാഗം. സൂത്രത്തെ ഇവിടെ രണ്ടാക്കിയത് ലുട്ട് ഇതിനെ ഇനി മുമ്പോട്ട് അനുവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരാർത്ഥമാണെന്നർത്ഥം. അവിടെ ഇക്താ വരുന്നില്ല. ഇപ്പോൾ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ഇത്. താ നിഷ്ഠയാണ്. അതുകൊണ്ട് നിഷ്ഠയ്ക്ക് വരുന്ന കാര്യങ്ങളെല്ലാം വരും. എട്ട് നിഷേധം പോലെയുള്ള കാര്യങ്ങളെല്ലാം വരും. ശരി.